തിരയുന്നുവോ കാൽപാടുകൾ വീണ്ടും ഏലം കാറ്റെന്തേ നെഞ്ചോരം കുളിരത്തിരെ പകരാതെ വഴിയോരം വന്നിങ്ങുമായിരുന്നു ചെറു പുഞ്ചിരി ഇന്നലെ ഇതൽ വാടി വീണൊരു പാതയിൽ മിഴികൾ തിരയുന്നുവോ കാൽപാടുകൾ വീണ്ടും ഏലം കാറ്റിൻ്റെ നെഞ്ചോരം കുളിരത്തിരി പകരാതെ വഴിയോരം പകരാതെ വഴിയോരം വന്നിങ്ങ